കോഹം, ഞാൻ ആരാണോ എന്നൊരു ചോദ്യം വന്നപ്പോ അതിന് മറുപടിയായിട്ടാണ് പറയുന്നത്, നീ ബ്രഹ്മം തന്നെ എന്ന് പറയുന്നു. ഇപ്പൊ ഒരാള് എന്താ അങ്ങനെ ഞാൻ ആരാണെന്ന് ചോദിക്കുന്നത് എന്തുകൊണ്ട്? എന്താണ് ഞാനാരാണെന്ന്? ആരെങ്കിലും പോയി ഞാൻ ആരാണെന്ന് ആരുടെങ്കിലും ചോദിക്കുന്നു? പിന്നെന്താ ഞാൻ ആരാണെന്ന് ചോദിക്കുന്നു? ഒരാൾക്ക് ഞാനാരാണെന്ന് അങ്ങനെ ഒരു സംശയം വന്ന് ഒരാൾ ഞാനാരാണെന്ന് ആരുടെങ്കിലും പോയി ചോദിച്ച് എന്നിടത്ത് ആയത് എന്തോ കുഴപ്പമുണ്ടെന്നാണ്. അതെ, വേറെ ആരാണ്, അതാരാണെന്നാണ് ചോദിക്കാം. ഞാനാരാണെന്ന് ആരെങ്കിലും ചോദിക്കും. ചോദിക്കണമെങ്കിൽ എന്തോ കുഴപ്പമുണ്ട്. നീ ആരും ഞാനാരാണെന്ന് ചോദിക്കാം, വേണമെങ്കിൽ ആ നിൽക്കുന്ന ആരാണെന്ന് ചോദിക്കാം. ഇത് ചെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാനാരാണ്, അതെന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? ഇങ്ങനെ ഇപ്പൊ സുരേഷിനെ അറിയാമില്ലേ ഞാൻ സുരേഷാണെന്ന്? പിന്നെ ആരുടെ ചെന്ന് ചോദിക്കുവാൻ ഞാൻ ആരാണെന്ന്? പിന്നെന്താ? അതാ ഞാൻ ചോദിച്ചത്. ബോധമുള്ള ആരെങ്കിലും ചെന്ന് ആരോടത്തിന് ചോദിച്ചു ഞാനാ? ചോദിക്കൂ. അങ്ങനെ ചോദിക്കുന്നതിന് കാരണം ഇയാൾ കുറെ കാര്യങ്ങളൊക്കെ ഇയാൾ മനസ്സിലാക്കിയിരിക്കുന്നു. ആത്മാവിനെ കുറിച്ചും മനാത്മാവിനെ കുറിച്ചും ഇയാൾക്ക് ഒരുപാട് ധാരണകളുണ്ട്. പല ശാസ്ത്രങ്ങളും ഇയാൾ പഠിച്ചിരിക്കുന്നു. ആത്മാവിനെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നു, ബ്രഹ്മം എന്നുള്ളതൊക്കെ അറിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള അറിവുള്ള ഒരാൾ അതൊക്കെ സംശയവുമുണ്ട്, എന്നാ അറിവുമുണ്ട്. അറിവുള്ളവർക്ക് സംശയം വരാമല്ലോ. അപ്പോ പലയിടത്തുനിന്നും പലതും കേട്ട് പലതരത്തിലുള്ള അറിവും തന്നെ കുറിച്ചുണ്ട്. അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള അറിവുള്ള അയാൾ ബ്രഹ്മമൊന്നും കേട്ടിട്ടുണ്ട്, ആത്മാവൊന്നും കേട്ടിട്ടുണ്ട് തന്നെ കുറിച്ചൊക്കെ. അപ്പൊ തന്റെ അറിവ് ഒന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടി എന്ന് വെച്ചാൽ അതിനുള്ള സംശയങ്ങളും മറ്റുമൊക്കെ ദൂരീകരിച്ച് അത് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ചോദിക്കുന്നത്. അല്ല, ഒന്നും അറിയാത്ത ഒരാൾ ഇങ്ങനെ ചോദിക്കാൻ പറ്റില്ല. അറിയാത്ത ഒരാൾ ചോദിക്കുകയാണെങ്കിൽ എന്തെങ്കിലും കുഴപ്പമില്ല. അതുകൊണ്ടാണ് അവിടെ ഉറപ്പിച്ച് പറയുന്നത് എന്താണ്? നീ സംശയിക്കണ്ട, നീ ബ്രഹ്മം തന്നെ. ഇനിയിപ്പോ ഇത് ഇയാൾ ഒരാൾ കുറേയൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലായി, വേദാന്തമൊക്കെ കുറേയൊക്കെ വായിച്ചിട്ടുണ്ട്, ബുക്കുകളൊക്കെ പഠിച്ചിട്ടുണ്ട്, ആത്മനിർദ്ദേശമൊക്കെ വായിച്ചു, ദർശനമാലയൊക്കെ വായിച്ചു, എന്നാലും അയാൾക്ക് വീണ്ടും ഞാൻ എന്ന് വിചാരിക്കുമ്പോൾ എന്താണോ ഞാൻ എന്ന് പറയുന്ന ഈ വ്യക്തിബോധം അതേ ഉള്ളൂ. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, മനസ്സിലാക്കി കഴിഞ്ഞാലും അയാൾക്ക് എന്തേ ഉള്ളൂ? വ്യക്തിബോധം ഞാൻ എന്ന് പറഞ്ഞാൽ പിന്നെ ആര്? ഇന്ന ഒരു വ്യക്തിയാ ഞാൻ രാമനാണെന്നോ കൃഷ്ണനാണെന്നോ ഇങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിബോധം ഉണ്ട്. അപ്പൊ വീണ്ടും വീണ്ടും പുസ്തകങ്ങളൊക്കെ വായിക്കുകയും പ്രഭാഷണമൊക്കെ കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പം ഇയാളുടെ പ്രതീക്ഷ എന്താണ്? ഈ വ്യക്തിബോധം പോയിട്ട് ഞാൻ എന്തായി മാറുമെന്നാണോ? ബ്രഹ്മമായി മാറുമെന്നാണ്. അതിവരെ മാറിയില്ല, സുരേഷിന് മാറിയോ? ഞാൻ സുരേഷാണെന്നുള്ള ഇതൊക്കെ പോയിട്ട് ഞാൻ ബ്രഹ്മം ആവുന്നില്ല. ഇതാ കുഴപ്പം. ഇവിടെ ശിഷ്യനും അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് എന്നെ ചോദിക്കുന്നത് ഞാൻ ആരാണ്? ഇത്രയൊക്കെ അറിഞ്ഞിട്ടും ഞാൻ ആരാണ്? പഴയാളി തന്നെ. ചിലർ ഇത് മാർക്കിട്ടോന്ന് വിചാരിച്ചാണ് എന്ത് ചെയ്യുന്നത്? പുസ്തകമൊക്കെ എടുത്ത് വെച്ച് വായിക്കുന്നു. ഏത് പുസ്തകം വായിച്ചാലാണ്? രാമായണം വായിച്ചാൽ മാറോ? ഭാഗവതം വായിച്ചാൽ മാറോ? ഉപനിഷത്ത് വായിച്ചാൽ മാറോ? ഇങ്ങനെയൊക്കെ പല ബുക്കുകളും നിരന്തരം വായിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യുന്ന എന്താണ്? ഇതൊന്നും മാറിക്കിട്ടാനാണ്. ഇത് മാറിക്കിട്ടിയാൽ എന്താ കുഴപ്പം? എന്താ ഗുണം? എന്താണ് ഇങ്ങനെ ഞാൻ സുരേഷാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് വലിയ പ്രശ്നങ്ങളാണ്. എന്തേ? പല പല പ്രശ്നങ്ങളാണ്. രാഗദ്വേഷങ്ങളും കാമക്രോധങ്ങളും ഒരുപാട് പ്രശ്നങ്ങളാണ്. സാമ്പത്തിക പ്രശ്നം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. അല്ലേ? എന്നുവെച്ചാൽ പല പല പ്രശ്നങ്ങളാണ്. സമൂഹത്തിൽ ജീവിച്ചാലും പ്രശ്നം, ആശ്രമത്തിൽ പോയി ജീവിച്ചാലും പ്രശ്നം, മൊത്തം പ്രശ്നമാണ്. അല്ലേ? സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ആൾക്കാർക്ക് തോന്നും, ആശ്രമത്തിൽ പോയി ജീവിച്ചു കഴിഞ്ഞാൽ പരമാനന്ദം തോന്നും. ഒരു ആശ്രമത്തിൽ കഴിഞ്ഞു പോകണമെങ്കിൽ എത്ര പേരുടെ കാല് പിടിച്ച മുമ്പോട്ട് പോകാൻ പറ്റും? അല്ലേ? എന്നാ പിന്നെ ആൾക്കാരെന്ത് ചെയ്യും? ആരുടെയും കാല് പിടിക്കണ്ടെന്ന് വിചാരിച്ച് സ്വാമിയാവും. സ്വാമി ആയിക്കഴിഞ്ഞാൽ പിന്നെ തൊഴുത്തി കൊത്ത് കാല് പിടിയിൽ രക്ഷപ്പെടും. പക്ഷെ എന്തിനു രക്ഷപ്പെടത്തില്ല? തൊഴുത്തി രക്ഷപ്പെടത്തില്ല. ഒരിടത്ത് രക്ഷയില്ല. അപ്പൊ പ്രശ്നം എല്ലാവർക്കും എല്ലായിടത്തും ഉണ്ട് പ്രശ്നം. അപ്പൊ ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടണം. പക്ഷെ ഞാൻ സുരേഷാണെന്ന് വിചാരിച്ചിരിക്കുമ്പോ അങ്ങനെ വിചാരിക്കുന്നിടത്തോളം കാലം പ്രശ്നങ്ങൾ ഇന്ന് രക്ഷപ്പെടുന്നത്. ഞാൻ ബ്രഹ്മമാണെന്ന് അറിഞ്ഞു അല്ലേ? കുറെ ബുക്കുകളൊക്കെ വായിച്ചു കഴിഞ്ഞ്, കുറെ പ്രഭാഷണമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ എന്ന് മനസ്സിലായി? ബ്രഹ്മമാണെന്ന് മനസ്സിലായി. മനസ്സിലായി കഴിഞ്ഞാലും വീണ്ടും ചങ്കരം പിന്നെ തങ്ങി തന്നെ എന്ന് പറഞ്ഞാലായി. വീണ്ടും കാര്യത്തിലേക്ക് അടുത്ത് വരുമ്പോ എന്തായി? ഞാനിതൊക്കെയാണ്. ഇങ്ങനെ ആകെ വായിച്ചും പഠിച്ചും മതപ്രഭാഷണം കേട്ടും കാലു പിടിച്ചും എല്ലാം തളർന്ന ഒരു അന്തേവാസിയാണ് ചോദിക്കുന്നത്. എന്താണ് കോഹം? ഞാൻ ആരാണ്? എങ്ങനെയൊന്ന് തീർത്ത് പറ. ഇത് പറഞ്ഞ് ശരി. അപ്പൊ വീണ്ടും ഗുരുവന്ത തന്നെ പറയും, നീ ബ്രഹ്മം തന്നെ. ഈ ബ്രഹ്മം തന്നെ എന്ന് പറയുന്ന എന്തുകൊണ്ട്? എന്താ പറയാൻ കാരണം? ഈ കാര്യം നേരത്തെ തന്നെ അറിയാം ബ്രഹ്മമാണെന്ന്. അതുകൊണ്ടാണ് പറയുന്നത് നീ ബ്രഹ്മം തന്നെ. അപ്പൊ തന്നെ എന്ന് പറഞ്ഞാൽ എന്താ ഗുണം? എന്താ വെറുതെ സംശയിക്കരുത്. അല്ലേ? നമ്മൾ അറിഞ്ഞാലും എന്ത് ചെയ്യും? മനസ്സിന്റെ ഒരു രീതിയാണ് ഇങ്ങനെ സംശയിച്ചുകൊണ്ടേ ബ്രഹ്മമാണോ? ഈ പറയുന്നതൊക്കെ ശരിയാണോ, കേട്ടതൊക്കെ ശരിയാണോ, വായിക്കുന്നതൊക്കെ ശരിയാണോ? അങ്ങനെ ശരിയാണെങ്കിൽ പിന്നെ എനിക്ക് എന്തുകൊണ്ട് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല? ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ മനസ്സിലുണ്ട്. അപ്പോ ഹി എന്ന് പറയുന്നത് നിശ്ചയാർത്ഥത്തിൽ, ഹേതു അർത്ഥത്തിൽ അങ്ങനെയുണ്ട്. അപ്പൊ ഏതർത്ഥത്തിന് യോജിപ്പിച്ചൊക്കെ അർത്ഥം പറയാം, അതൊന്നും കുഴപ്പമില്ല. നിശ്ചയം എന്നുള്ള അർത്ഥം കൊടുക്കുകയാണെങ്കിൽ അത് അവ്യയമാണ്. ചോദിക്കുന്നവനെ ഒന്ന് ഉറപ്പിക്കണം, അവന്റെ തലയിൽ അടിച്ച് കയറ്റുകയാണ്. എടോ നീ എന്താണ് സംശയിക്കേണ്ട, നീ ആരാണ്? ബ്രഹ്മം തന്നെ. ശരി എന്നാ പിന്നെ ഞാൻ ബ്രഹ്മം തന്നെ സമ്മതിച്ചു. സമ്മതിച്ച പ്രശ്നം തീരും. സമ്മതിച്ച പ്രശ്നം തീരും. കുറച്ചു കഴിയുമ്പം വീണ്ടും ചന്ദ്രൻ തെങ്ങേ തന്നെ. കുറച്ചു കഴിയുമ്പം വീണ്ടും ശരി, അത് കേട്ട സമയത്ത് ശരി ഉറപ്പിച്ച് ബ്രഹ്മം ഞാൻ ബ്രഹ്മം തന്നെ. കുറച്ചു കഴിയുമ്പം വീണ്ടും എന്താകും, പഴയതുപോലെ തന്നെ ആവും. അപ്പൊ പിന്നെ അതിനെന്താ ഒരു പരിഹാരം എന്താ? വീണ്ടും വായിച്ചു കഴിഞ്ഞാൽ ശരിയാവും. വായിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പം കൂടെ ഉണ്ട്. എന്താണ്? നീ ബ്രഹ്മമാണെന്ന് പറഞ്ഞ ശരി മനസ്സിലായി സമ്മതിച്ചു. അപ്പൊ പിന്നെ ഇനി എന്താണ് ഈ ബ്രഹ്മമെന്ന് അറിയണ്ടേ? അതാണ് അടുത്ത ജോലി. ബ്രഹ്മമാണെന്ന് പറഞ്ഞ ശരി സമ്മതിച്ചു, ബ്രഹ്മം എന്താണെന്നറിയണ്ടേ? ബ്രഹ്മം എന്തെന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ബുക്കിലെടുത്ത് വായിച്ചു കഴിഞ്ഞാൽ അത് ഒന്നെഴുതിയിരിക്കും, വേറൊന്നെഴുതി വേറൊന്നെഴുതിയിരിക്കും, മറ്റൊന്നിന് വേറൊന്നെഴുതിയിരിക്കും. അവസാനം എല്ലാം കൂടെ ആകെ എന്താവും? ഒരു കൺഫ്യൂഷനാവും. ഇത് ഏത് ബ്രഹ്മമാണ് ഞാൻ? അങ്ങനെയും വരും, ബ്രഹ്മമാണെന്ന് അറിഞ്ഞാലും വീണ്ടും വരും. അപ്പൊ എത്ര വായിച്ചു, എത്രയൊക്കെ പഠിച്ചു, എത്രയൊക്കെ കേട്ടു എന്നുള്ളതല്ല, എന്ത് മനസ്സിലാക്കി എന്നുള്ളതാണ്, അതാണ് നോക്കി. എത്ര കൃതികൾ പഠിച്ച്? ഞാൻ എല്ലാ കൃതിയും പഠിച്ച്, ഗുരുദേവ കൃതികളെല്ലാം പഠിച്ച്. അതുകൊണ്ട് കാര്യം അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കി എന്നുള്ളതാണ്. അപ്പൊ പിന്നെ അവിടെ എന്താ വേണ്ടത്? എല്ലാം പഠിച്ചു, എല്ലാം മനസ്സിലാക്കി, വീണ്ടും പ്രശ്നം. അപ്പൊ ഇതിന്റെ ഒരു പരിഹാരം എന്താണ്? ഒരേ ഒരു പരിഹാരം വേണ്ടു, അതിനപ്പുറം ഒരു പരിഹാരം വേണം. എന്താണ് പരിഹാരം? ഹി അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിശ്ചയം നിശ്ചയിക്കുക, നിശ്ചയം അതാണ് നിന്റെ പരിഹാരം. നീ ബ്രഹ്മമാണെന്ന് നിശ്ചയം. അത് നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ലേ? ശരി, നിശ്ചയിച്ചു ഞാൻ ബ്രഹ്മം തന്നെ. ഒരാൾ നിശ്ചയിച്ചു ബ്രഹ്മം എന്താണെന്ന് മനസ്സിലായി, അതിനെ കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും മാറി. മാറാനാണ് ഇനി ഉപദേശിക്കുന്നത്. കാര്യമൊക്കെ നിശ്ചയിച്ച് ഞാൻ ബ്രഹ്മം തന്നെ. നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. ഇല്ലേ? ഇല്ലേ? ഉറപ്പാണ്. നിശ്ചയിച്ചു കഴിഞ്ഞാൽ പ്രശ്നമുണ്ടോ ഇല്ലേ? ഒരു പ്രശ്നമില്ല. എത്രയോ തവണ നിശ്ചയിച്ചാണ്, വീണ്ടും വീണ്ടും പ്രശ്നമാണ്. പ്രശ്നങ്ങളൊക്കെ അതുകൊണ്ട് തീരുമോ? എന്താണ് കാലം വിഴുങ്ങിയല്ലേ എന്തെങ്കിലും ഒന്ന് പറ. അതാണ് നിശ്ചയം എന്ന് പറഞ്ഞാൽ ഇയാളുടെ പ്രശ്നം ഇതാണ്, ഞാൻ ആരാണ്, അതാണ് പ്രശ്നം. ആ പ്രശ്നത്തെ സംബന്ധിച്ച് ഉപദേശം കൊടുത്ത ഇനിയും ബ്രഹ്മമാണ്. അതിന് നിശ്ചയം വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെയുള്ള പ്രശ്നങ്ങൾ തീരും. എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? ബാക്കി പ്രശ്നങ്ങൾക്കൊന്നും ഇത് മരുന്നല്ല. അതാണ് ഇവിടെ വളരെ പ്രധാനമായും മനസ്സിലാക്കേണ്ട കാര്യം. ഇതാണ് അദ്വൈതത്തില് സാറിന് ആൾക്കാർക്ക് പിടികിട്ടാത്തൊരു കാര്യം. ആൾക്കാർ വിചാരിക്കുന്നത് ഞാൻ ബ്രഹ്മമാണെന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാം തീർന്നു, പ്രശ്നങ്ങളെല്ലാം അവസാനിച്ച്, പിന്നെ എന്താണ് പാലും തേനും ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും, പിന്നെ ഭയങ്കര ആനന്ദമാണ്, അതാണ് ഇതാണ്, ഒന്നും സംഭവിക്കത്തില്ല. എന്റെ മുമ്പിലിരിക്കുന്ന ഇത് മൊബൈലാണെന്ന് ഞാൻ അറിഞ്ഞ എന്താ ഗുണം? ഇത് മൊബൈലാണോ എന്നെനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ആ സംശയം പരിഹരിച്ചു, ഇത്രയേ ഉള്ളൂ, ബാക്കിയെല്ലാം പരിഹരിക്കും. ഏതൊന്നിനെ കുറിച്ചായാലും ശരി, നമ്മൾ അറിഞ്ഞാൽ ആ അറിവ് കൊണ്ട് പരിഹരിക്കുന്നത് എന്താണോ ആ അറിവിനെ ചുറ്റിപ്പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് പരിഹരിക്കുന്നത്, പ്രശ്നങ്ങൾ. അത് പ്രത്യേകം മനസ്സിലാക്കും. അല്ല, ഇത് ജ്യോത്സ്യം പോലെ, ജ്യോത്സ്യം എന്ന് പറഞ്ഞാൽ എന്തോ നമ്മുടെ ഒരു ടി വിയിൽ ഒരു ജ്യോത്സ്യയിൽ നിന്ന് സംസാരിച്ചു, സകല പ്രശ്നങ്ങൾക്കും പരിഹാരം കേട്ടിട്ടുണ്ടോ? പേരൊന്നും ഞാൻ പറയുന്നില്ല, അതിലൊപ്പം ഒന്ന് തള്ളും. സകല പ്രശ്നങ്ങൾക്കും പരിഹാരം, ഈ ലോകത്ത് എന്തെല്ലാം പ്രശ്നം കിടക്കുന്നു, അയാളുടെ അടുത്ത് അല്ലാത്തതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാത്തത്. മോദി ആയാലും പിണറായി വിജയനായാലും സോണിയാഗാന്ധി ആയാലും എല്ലാം അയാളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നൂറും പാലും എന്തൊക്കെ ഉണ്ട്, പരിപാടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ മതി പരിഹരിക്കാൻ. ഇന്ത്യയും ചൈനയുമായിട്ടുള്ള പ്രശ്നം ഒരു ശകലം മഞ്ഞൾപ്പൊടി കൊണ്ട് പരിഹരിക്കത്തൊക്കെ കഴിഞ്ഞുള്ളൂ എന്നാണ് ആര് പറയുന്നത്? ജോൺസിലെ എല്ലാ പ്രശ്നവും ഇതങ്ങനെയുള്ള കാര്യമുണ്ട്. മനസ്സിലായി? എല്ലാ പ്രശ്നവും പരിഹരിക്കുന്ന ഒരൊറ്റ മൂല്യമൊന്നുമല്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എന്നും ഇങ്ങനെ പ്രഭാഷണം കേട്ടും പുസ്തകങ്ങളൊക്കെ വായിച്ചും ബ്രഹ്മമാണെന്നൊക്കെ മനസ്സിലാക്കുന്നത്. മനസ്സിലാകുന്നുണ്ട്, ഒരുവിധമൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ നമ്മുടെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കുന്നില്ല. ഇവിടെയാണ് കുഴപ്പം. ഇതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും പരിഹരിക്കില്ല. ഇത് ജ്യോത്സ്യമല്ല, ഒറ്റമൂലി ചികിത്സ അല്ല. പണ്ടേതോ ഒരു വലിയ മഹാൻ പറഞ്ഞിട്ടുണ്ട്, കരിഞ്ചീരകം ഒരു സ്ഥാനം മതി, സർവ രോഗങ്ങളും അതുകൊണ്ട് മാറും. കേട്ടിട്ടുണ്ടോ? നല്ല കാര്യം, കേൾക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇത്രയും കേട്ടാൽ മതി, അതും അടികിട്ടുന്ന കേസ്. കരിഞ്ചീരകം കൊണ്ട് സർവരോഗങ്ങളും മാറും, മാറും. അല്ല, ബ്രഹ്മം എന്ന് പറഞ്ഞുകൊണ്ട് ആരുടെ പ്രശ്നവും എല്ലാ പ്രശ്നങ്ങളും ഒന്നും മാറത്തില്ല. ചിലപ്പം പുതിയ പുതിയ പ്രശ്നങ്ങളും ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് പ്രഭാഷണം കേട്ടും ഇതൊക്കെ നിരന്തരം വായിച്ചും ചിന്തിച്ചും ഒന്നും പ്രശ്നങ്ങളെ മാറ്റാൻ ശ്രമിക്കരുത്, മാറ്റുമെന്നുള്ള ഒരു പ്രതീക്ഷ വയ്ക്കരുത്. വിശക്കുന്ന സമയത്ത് ബ്രഹ്മമെന്നറിഞ്ഞാൽ പരിഹരിക്കും, വിശപ്പ് പരിഹരിക്കില്ല. അതിനെന്ത് വേണം? ഭക്ഷണം കഴിച്ചത് ജ്യോത്സ്യരായാലും സ്വാമിയായാലും ആസ്വാമിയായാലും ഒക്കെ എന്ത് വേണം? ഭക്ഷണമാണ് പരിഹാരം, അല്ലാതെ ബ്രഹ്മമല്ല പരിഹാരം. അപ്പോ ഇവിടെ പറയുന്നത് അതാണെന്ന് നിശ്ചയിക്കുക. നിശ്ചയം എന്ന് പറയുന്നത് ഇവിടെയാ സംഭവിക്കുന്നത്, എവിടെയാണ്? നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ അറിവിൽ അല്ലെങ്കിൽ ബുദ്ധിയിൽ അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ. പുറമേ എന്തെങ്കിലും സംഭവിക്കുക. ഞാനിപ്പോ ഇത് പുസ്തകമാണെന്നങ്ങ് നിശ്ചയിച്ചു, ഇവിടെ പുസ്തകത്തിന് എന്തെങ്കിലും സംഭവിക്കുന്നു, ബാഹ്യലോകത്ത് എന്തെങ്കിലും സംഭവിക്കുന്നു, ഇന്ന് സംഭവിക്കുന്ന കാര്യമാണ്. അറിവെന്ന് പറയുന്ന അമൂർത്തമായൊരു കാര്യമാണ്. എന്നുവെച്ചാൽ അതിന് നീളം, ഗുണം, വീതി, മണം ഇതൊന്നുള്ള സാധനമുണ്ട്, വെയിറ്റ് ഉണ്ടോ അറിവിന്? കിലോ എത്രയുണ്ട് അറിവ്? അറിവിന് കിലോ ഒന്നുമില്ല, മൂർത്തമായൊരു വസ്തുവാണ്. അതിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിൽ നമ്മളിൽ അല്ലെങ്കിൽ ലോകത്ത് ഒരു മാറ്റവും വരുത്താൻ പറ്റത്തില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്ന മാറ്റമൊന്നും വരുത്തില്ല. പക്ഷെ ബ്രഹ്മമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെന്താ വിചാരിക്കുന്നത്? ബ്രഹ്മമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മത്തിൽ അങ്ങോട്ട് എന്ത് ചെയ്യണം? മുഴുകിപ്പോണം. അതാണ് ആൾക്കാർ ആഗ്രഹിക്കുന്നത്. പാവനാശത്ത് കടലിൽ ചെന്ന് ചാടിയത് പോലെ ഇരിക്കുന്നു, അങ്ങ് താന്ന് താന്ന് പോണം. പിന്നെ പൊങ്ങി വരരുത്. ബ്രഹ്മത്തിൽ അരിഞ്ഞരിഞ്ഞരിഞ്ഞരിഞ്ഞരിഞ്ഞ് എന്തായി തീരണം? വെള്ളത്തിൽ പഞ്ചസാര ഇട്ട് കലക്കുന്നത് പോലെ അവസാനം പഞ്ചസാര വെള്ളമായി തീരണം. ഇങ്ങനെയൊക്കെയാണ് ആൾക്കാരുടെ ആഗ്രഹം. ഇന്നും നടക്കുന്ന കാര്യമാണ്, മനസ്സിലായോ? അതുകൊണ്ട് അത് ഇതൊക്കെ നടക്കുന്ന ഒരിടത്തേ ഉള്ളൂ, എവിടെ? ജ്യോത്സ്യത്തിൽ. അതുപോലെ ഏതെങ്കിലും സ്വാമിമാരും ഇങ്ങനെ മതപ്രഭാഷണം നടത്തുന്നത് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ മനസ്സിലായിക്കോളും അതെന്താണോ ജ്യോത്സ്യമാണ്, അല്ലാതെ എന്തല്ല. ബ്രഹ്മവിദ്യ അല്ല, രണ്ടും തിരിച്ചറിയും. ബ്രഹ്മവിദ്യ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോഴത് ജ്യോത്സ്യമല്ല എന്ന് തിരിച്ചറിയും. രണ്ടും രണ്ടാണ്. സർവ പ്രശ്നങ്ങൾക്കും പരിഹാരമല്ല ഇത്. അതുകൊണ്ട് ബ്രഹ്മം എന്നറിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പൊട്ടിത്തെറിയൊന്നും സംഭവിക്കത്തില്ല. പിന്നെ എന്താണ്? ഈ നിശ്ചയമാണ്. അറിവിനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ മാത്രമേ പരിഹരിക്കൂ. മറ്റ് മനുഷ്യന്റെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണമെങ്കിൽ എന്ത് വേണം? എന്ത് വേണം? അതാത് പ്രശ്നങ്ങൾക്ക്, അതാത് പരിഹാരം. അതേ വിശപ്പിന് എന്ത് വേണം? ഭക്ഷണം. തലവേദന എടുത്ത എന്ത് വേണം? പാരാസെറ്റമോൾ. ഇങ്ങനെ പോകും, മനസ്സിലായോ? അതുകൊണ്ട് പലരും ചോദിക്കുന്നതാണ് ബ്രഹ്മമെന്ന് അറിഞ്ഞിട്ട് ഒന്നും സംഭവിച്ചല്ലോ. ഒന്നും സംഭവിക്കില്ല. അതെന്താണ് ഹി എന്ന് വെച്ചാൽ എന്താണത്? നിശ്ചയമാണ്. അതാണ് തുടക്കത്തിൽ തന്നെ പറയുന്നത്, ഒന്ന് ബ്രഹ്മ ഹി. അതുകൊണ്ട് അമിതമായ പ്രതീക്ഷകളും അമിതമായ വിശ്വാസങ്ങളും അതിരുകടന്ന സ്വപ്നങ്ങളൊന്നും ഇതില് വേണ്ട. അതിനുവേണ്ടി സ്പെഷ്യലായിട്ട് മഞ്ഞയും കാവ്യയും ഒന്നു കൊടുക്കേണ്ട കാര്യം ഇല്ല. പിന്നെ ഇതിന്റെയൊക്കെ ആവശ്യം വേറെയാണ്. എന്താണ് ഇതിന്റെയൊക്കെ ആവശ്യം? എന്താ പത്ത് പൈസ ഉണ്ടാകാം, സുഖമായിട്ട് ജീവിക്കാം, നല്ല കാറിലൊക്കെ സഞ്ചരിക്കാം, ഇതൊക്കെയാണ് നിന്റെ സ്വപ്നം. എന്നേ വേറെ ബിസിനസ് ഒന്നും ചെയ്യണ്ട, അതൊക്കെയാണ് നിന്റെ സ്വപ്നം. മനസ്സിലായോ? എന്താണ് സുരേഷ് മനസ്സിലായോ? നമുക്കിപ്പം വേറെ എന്തെങ്കിലും ബിസിനസ് ചെയ്യണോ ജീവിക്കാൻ? ഒരു ബിസിനസ്സും വേണ്ട, ഇതിലും നല്ലൊരു ബിസിനസ് ഉണ്ടാകും. അതാണ് ഇതിൻ്റെ ഗുണം. ഇത് നിശ്ചയമാണ്, ഇതാണ് പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. അതിന് വേറെ പ്രതീക്ഷകളൊന്നും വയ്ക്കരുത്. പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? പരിഹാരങ്ങൾ കണ്ടെത്തിക്കോണം. ഇനിയാണ് മനസ്സിലാക്കാൻ എന്ന് വെച്ചാൽ, ബ്രഹ്മവിദ്യ എന്ന് പറയുന്നത് നിശ്ചയാത്മകമായ ഒരു അറിവാണ് എന്ന് മനസ്സിലാക്കണം.